അവിനയം വിനയം യാചത്തെ. യാച്രിയാജ്ഞായം ദുഹ് യാച്ച് ബലിം യാചത്തെ വസുതാം ഇത് പ്രഥമമുദാഹരണം അത്ര ദത്തം. ഉദാഹരണ ഉദാഹരണാന്തരം ഭവതി അമിനീതം വിനയം യാചത്തെ ഇതി. അത്ര തത്വബോധിനി അനുസാരേണ അവിനീത മുഖ്യം കർമ്മം. വിനയം യാചത്തെ ഇത്യസ്യ വിനയായ അനുനയതി ഇത്യ അർത്ഥ കൃത. അത്ര വിനയായ അനുയതി ഇത്യസ്യ വിനയായ ഇത്യത്ര താദർഥി ചതുർത്ഥി താദർഥി ചതുർത്ഥി വാച്ച്. അത്ര താദർഥ്യസ്യ അവിവക്ഷായാം താദർഥ്യസ്യ വിവക്ഷാഭാവേ ആ കഥിതം ജായിത്തനേന കർമ്മസജ്ഞായാം ദ്വിതീയ ജാത. ഏത് സർവം തത്വബോധിനനുസാരേണ. അത്ര ബാലമനോരമകാര അനുസാരേണ അത്ര യാത്രി യജ്ഞായാം ഇതി ധാതോരർത്ഥ പ്രാർത്ഥന അഭ്യൂമ പ്രാർത്ഥന. തത്ര ഉക്തം കശ്ചിത് ബലവാൻ അവിനീതോ ദുർബലം കശ്ചിത് ബാധതേ തഥാ ദുർബലമധികൃത്യ ഇതം വാക്യം പ്രവൃത്തം. ബലവാൻ കശ്ചിത് ദുർബലം പീഡയതി തദവസരെ അവിനീതം മൂർഖം പ്രതി ഇയം പ്രാർത്ഥന. മാം മാ പീഡയതു ഇതി തദവസരായം പ്രയോഗ അവിനീതം വിനയം യാചത്തെ. ദുർവിനീതം പ്രതി ദുർബലസ്യ പ്രാർത്ഥനാം ദൃഷ്ട്വ അയം പ്രയോഗ അവിനീതം വിനയം ബാധതയിതി. അത്ര അവിനീത മൂർഖ വിനയം പ്രാർത്ഥത പ്രാർത്ഥന വിഷയരൂപം ഭവതി അത്ര വിനയം. അത അവിനീത കർത്തൃകം വിനയ കർമ്മകം യത്കിഞ്ചിത് പ്രാർത്ഥയത്തെ ഇത്യർത്ഥ. അവിനീത അവിനീത ഭവതി കർത്ത അവിനീത ദുർബല യം പ്രാപ്നോതി തസ്യ കർത്താ ഭവതി അവിനീത. തദത്ര യുക്തം അഭ്യുപഗമ പ്രാർത്ഥന ഇതി. അവിനീതാ കിഞ്ചിത് പ്രാർത്ഥയതി. തസ്യ കർത്താ ഭവതി നതു പ്രാർത്ഥനായഃ കർത്ത. അത്ര അവിനീതസ്യ കർമ്മ വർത്തത. അവിനീതസ്യ അവിനീത ദുർബലം പീഡയിതും ആരബ്ധ. അത തസ്യ നിവൃത്തി ദുർബല പ്രാർത്ഥയതി. തസ്യ നിവൃത്തി ദുർബലേന പ്രാർത്ഥ്യത അർത്ഥ്യത. അത അവിനീത ഭവതി അത്ര കർത്ത. അത അത്ര യുക്തം അവിനീത കർത്തൃകം. അവിനീതസ്യ പ്രവൃത്തേ വിഷയരൂപോ ഭവതി ദുർബല. അതുക്തം വിനയകർമ്മകം ഇതി. തസ്മാത് വിനയം പ്രാർത്ഥയതി വിനീത. വിനയസ്യ കർത്താ അവിനീത ഭവേതിതി പ്രാർത്ഥന ഭവതി. അഥവുക്തം വിനയകർമ്മകം ദുർബല പ്രാർത്ഥതെ. ദുർബല യാചത്തെ ദുർബല പ്രാർത്ഥയതി. അഥാത്രയുക്തം അവിനീത കർത്തൃകം വിനയകർമ്മകം അഭ്യുപഗമം പ്രാർത്ഥയതി ഇത്യർത്ഥ. അഭ്യുപഗമം വിഷയത്യർത്ഥ. വിഷയപ്രാർത്ഥന യഥാ വിനയം പ്രാർത്ഥയതി അഥവാ പ്രാർത്ഥയത ഇത്യസ്യ സ്ഥാനേ അഭ്യുപഗമം പ്രാർത്ഥയതി ഇത്യേവ വർത്തിഷ്ഠ. പ്രാർത്ഥനായാഹ കർമ്മഭവതി അഭ്യുപഗമം. തസ്യ പ്രാർത്ഥനാം കരോതി അന്യഹ. അതായത് അഭ്യുഗമ പ്രാർത്ഥന ഇത്യുക്തം. അത്ര അവിനീത ഇത്യുക്തെ ഏകഹ ക്രൂരഹ മനുഷ്യഹ. തസ്മാത് ദുർബലഹ സ്വസ്യ രക്ഷ രക്ഷാം പ്രാർത്ഥയതി. തസ്യാഹ പ്രാർത്ഥനായാഹ വിഷയരൂപോ ഭവതി അഭ്യുപഗമം. അതോടൊപ്പം അഭ്യുപഗമം പ്രാർത്ഥയതി. കർത്തു കർമ്മത്വപക്ഷായം ദ്വിതീയേതി നവീനാഹ. അത്ര അവിനീതം വിനയം യാചത്തെ ഇത്യത്ര അവിനീത സ്വക്രിയായാ കർത്താ ഭവതി. അതഹ സ കർത്ത കിന്തു തസ്യ അവിവക്ഷായാം കർമ്മത്വ തസ്ഥാനേ കർമ്മത്വസ്യ വിവക്ഷായാം ദ്വിതീയ ഇതി നവീന വ്യാഖ്യാനം. അവിനീതാത് വിനയം യാചത്തെ ഇത്യവി വ്യാഖ്യാതം സിക്കും യമം സതി അവിനീത ബോധി അപാദാനം. അപാദാനസ്യ അവക്ഷാത അത്ര കർമ്മ സ്വപ്നായാം കർമ്മത്വം ഇത്യവി ഉപദേശിക്കും. തത്വബോധനുസാരേണ അവിനീത ഇവ ഭവതി അത്ര മുഖ്യം കർമ്മം. ബാലമനോരമാനുസാരേണ വിനയം ഭവതി മുഖ്യം കർമ്മം. ഇത് സർവം വ്യാഖ്യാനാനുസാരേണ സിദ്ധ്യതി. കാരകാണാം വിവക്ഷാധീനത്വ പ്രകാരദ്വയേനാവി വ്യാഖ്യാതം സിക്കും. വിനയസ്യ മുഖ്യകർമ്മത്വ വിവക്ഷായാം വിനയം ഭവതി മുഖ്യം കർമ്മം. അവിനീതസ്യ മുഖ്യകർമ്മത്വ വിവക്ഷായാം അവിനീതം ഭവതി അവിനീത മുഖ്യകർമ്മ ഭവതി. സർവം വിവക്ഷാനുസാരേണ സിദ്ധ്യതി. അത വ്യാഖ്യാദ്വയമപി സാധുരേവ. അനുനയതി യാച്ച ധാതോരർത്ഥ അത്ര അനുനയനമിതി കൃതം. ബാലമനോരമായ പ്രാർത്ഥന ഇത്യർത്ഥ. അഭ്യുപഗമം പ്രാർത്ഥയതി ഇത്യുക്തം. ദുർബലഃ വിനയാത് അത്ര കിഞ്ചിത് പ്രാർത്ഥയതി. തസ്യാഹ പ്രാർത്ഥനായാഹ വിഷയരൂപോ ഭവതി അത്ര അഭ്യുപഗമം. അതഹ ഉക്തം അഭ്യുപഗമം പ്രാർത്ഥയതി. അതഹ അത്ര അഭ്യുപഗമം നാമ തസ്യ അവിനീതസ്യ കർമ്മയേവ. അവിനീതസ്യ കർമ്മ സ്വാഭാവികേന പീഡായവ ഹിന്ദു അത്ര ദുർബല പീഡാം എന്ന പ്രാർത്ഥയതി. തസ്ഥാനേ തസ്മാത് വിനയം വിനയരൂപ പ്രവൃത്തി ദുർബല അനുകൂല പ്രവൃത്തിയും പ്രാർത്ഥയതി. ഏവഞ്ചാത്ര ദുർബല അനുകൂല കർമ്മ ഏവ അഭ്യുപഗമം. അതഃ അവിനീതം വിനയം യാചത്തെ ദുർബല ഭവതി അത്ര കർത്ത. യാചന കർത്ത ഭവതി ദുർബല. ഡുപ്പച്ചാക ഇതി ധാതുരുദാഹരണം ഭവതി തണ്ടുലാൻ വിനീതസ്യ ദേവവ്യക്തി അഭാവേ അവിനീതമിത്തി അത്ര ദത്തം തത് ഉപേക്ഷാനുസാരേണ ഭവതി. അത്ര ബാലമനോരമ അനുസാരേണ കർത്തുഃ കർമ്മത്വ ഉപേക്ഷായ കർത്താവിനെ അവിനീതേത് കർത്താവ് ചെയ്ത് അവിനീതേന ദുർബല വിനയം യാചതേ. അത്ര കർത്താ അനുക്തം അത്ര കർത്താ ദുർബല ഭവതി അത് അവിനീതം വിനയം ദുർബല യാചതേ ഇതി ഭവതി. ക്രിയായവമേവ അത്ര യാചത്തെ ഇതി ക്രിയാദ്വാര കർത്തൃത്വത്വാ യാചത്തെ ദുർബല ഇതി ഭവതി ഏവ. തത്ര ഭേദവും നാസ്തി. യാചനക്രിയ അത്ര ഉക്ത കർത്തൃദ്വാര ദുർബല യാചത്തെ ഇതിയേവ ഭവതി. അനുക്തത്വാദ് അവിനീതേന ഇത് ത്രിയെ അഭിസാധുരേവ. ക്രിയാ ഏന അന്വേതി സ കർത്താ ഭവതി. അത്ര ദുർബല അത്ര ക്രിയ അന്വേതി അത് കർത്തുക്തത്വാത് തത്ര ദുർബലേ പ്രഥമായവ ഭവതി. സർവമക്തിശക്തി വിവക്ഷാനുസാരേണ അഭിനയിതാദ് വിനയം പ്രാർത്ഥതി ഇത്യവിശക് അതഃ വിവക്ഷാനുസാരേണ ഏത് സർവം സിദ്ധ്യതി. കിന്തു അത്ര വിശേഷ യാച്ര യാജ്ഞായീതി ധാതോഹു ദ്വികർമ്മകത്വം അംഗീകൃത്യ തേന ധാതുന സഹ കാരകസ്യ അന്വയേ കൃതേ കാരകരൂപം കഥം ഭവതി ഇതി അത്ര വിചാര. ധാതോ ദ്വികർമ്മകത്വം അത്ര കാരക വിവക്ഷാനുസാരേണ അവനീത ശബ്ദാത് ദ്വിതീയ അഭി സിദ്ധ്യതി ഇതി ദൃഷ്ടാന്തസൂചനായ ഏവം യാചത്തെ ഇതി ക്രിയയാ സഹ അവനീതം ഏവം വിനയം ഇതി ശബ്ദദ്വയം അത്ര ദത്തം. യഥസർവം യാത്ര യാജ്ഞായതി ക്രിയയാ സഹ ഏവ ഏവം. അന്യത്ര വാക്യപ്രയോഗേ വിവക്ഷാനുസാരേണ അവിനീതാദ് യാചത്തെ ഇതി വക്തി ശക്യം തദപി സമീചീനമേവ. അവിനീതം പ്രതി യാചത്തെ ഏവം വിവക്തി ശക്യം ഏത് സർവം സാധുര്യം. അത്ര ദ്വികർമ്മക സ്ഥലം ഉദാഹരണത്തിന് ദത്തം. അത തദനുസാരേണ അത്ര വ്യാഖ്യാനമൊക്കെ കൃതം. എതത്സർവം വിവക്ഷാനുസാരേണ സിദ്ധ്യതി ഇത്യതഃ ഏകത്ര വിനേശ്യ മുഖ്യ കർമ്മത്വേന ദൃഷ്ടാന്തീകൃതം. അന്യത്ര അവിനീതസ്യ മുഖ്യ കർമ്മത്വേന ദൃഷ്ടാന്തീകൃതം. ഏവം ച സർവത്ര ഏതത് വ്യാഖ്യാനാനുസാരേണ സർവത്ര ഭവതി. ദ്വിതീയ തണ്ടുലാൻ ഓദനം പജതി അത്രാപി മതദ്വയേന ഭേദോ വർത്തത. തത്വബോധിനനുസാരേണ ഡുപചഷ്പാകൈതി ധാതോഹു മുഖ്യം കർമ്മഭവതി ഓദനം. തണ്ടുലാനാം കരണത്വവിവക്ഷ അഭാവേ അകഥിതം ചൈത്യനേന കർമ്മസംജ്ഞായാം കർമ്മണി ദ്വിതീയയാം തണ്ടുലാൻ ഓദനം പചതി ഇതി സിദ്ധ്യതി. ഓദനം മുഖ്യം കർമ്മ, തണ്ടുലാനാം കരണത്വേ അപി തണ്ടുലൈഹി ഇത്യസ്യ സ്ഥാനേ തസ്യ കാരകത്വസ്യ അവിവക്ഷായാം അകഥിതം ചൈത്യനേന കർമ്മസംജ്ഞ ക്രിയതേ. ഇത് തത്വബോധിന്റെ അനുസാരമാണ്. പാചക അത്ര സർവത്ര ദൃഷ്ടാന്തേഷു കർത്ത ന പരാമൃഷ്ട. സർവത്ര മുഖ്യം കർമ്മ, ഗുണം കർമ്മ, അനന്തരം ക്രിയ ഇത്യേവ രൂപേണ സർവത്ര കൃത. തണ്ടുലൈഹി തണ്ടുലൈഹി തണ്ടുലാനാം കരണത്വവിവക്ഷായാമേവ തണ്ടുലൈഹി കർത്തൃ കർണയോ തൃതീയ. അതൊക്കം തണ്ടുലാനാം തത്വബോധിനിയന്തം. തണ്ടുലാസ്തു കരണത്വ അവിക്ഷായ അകഥിതം കർമ്മ. തണ്ടുലാനാം കരണത്വം വർത്തതേവ കിന്തു തസ്യ കർണത്വസ്യ അവിവക്ഷായാം അനേന അകഥിതം ച ഇത്യനേന കർമ്മസംജ്ഞായാം കർമ്മണി ദ്വിതീയയാം തണ്ടുലാനിരി ദ്വിതീയ ഭൂമി. തണ്ടുലാ തണ്ടുലാഹ സർവത്ര കർമ്മയേവ ഭവതി. കർമ്മ കർത്തരി സ്വയം തത്ര പച്യതേ ഇതി ഭവതി. അത്ര കർണത്വസ്യ കർമ്മസംജ്ഞ വിവക്ഷിത. അത് തത്വബോധനുസാരമാണ്. ബാലമനോരമാകാരേണ വിശദവ്യാഖ്യാനം കൃതമത്ര. പൂർവമപി ഏവമേവ സർവത്ര വ്യാഖ്യാതം ബാലമനോരമാകാരേണ വിക്ലിത്യനുകൂലവ്യാപാര പചേരർത്ഥ തസ്യ വാക്യസ്യ പൂർണതയാ വ്യാഖ്യാനം അത്ര ദത്തം. തപ്തോദക പ്രസ്വേദനജനിത പ്രസിദ്ധിലവയവത്മക മൃദുവിശദത്വം വിക്ലിത്. വിക്ലിത്യ വിശദവ്യാഖ്യാനം പ്രസ്വേദന ജനിതം. പ്രസ്വേദനം നാമ അഗ്നി അഗ്നിതപ്തെ ജലെ പ്രസ്വേദന സംബന്ധി. അഗ്നിതപ്തേ ജലേ പരിണാമ സംഭവതി ബാഷ്പീകരണാധികം തദ്വ പ്രസ്യൂതം തജ്ജനിത പ്രസിദ്ധില അവയവകത്വാത്മകം നാമ തേന ജ്വലനേന തണ്ടുലാനാം അവയവശൈഥില്യം ജായതേ തദുക്തമത്ര പ്രസിദ്ധില അവയവത്വാത്മകം മൃദു വിശദത്വം മൃദുത്വം വിശദത്വം ച മൃദുത്വം കാഠിന്യ വിപരീത ഗുണ മൃദുത്വം വിശദത്വം തണ്ടുല അവയവാനാം ശിഥില സംയോഗ പ്രശിഥില സംയോഗ ഏവാത്ര വിശദത്വം ഏവം ഭവതി വിക്ലിപ്തി അയമേവ വിക്ലിപ്ത്യർത്ഥ തയാ ഓദനാഖ്യ ദ്രവ്യാന്തരം പ്രകൃതിഭൂതേഷു തണ്ടുലേഷു സംവേദം നിഷ്പദ്യത ഇതി സ്ഥിതി ഏത് സർവം നമ്പ്യാനം മതാനുസാരേണ അത്ര വ്യാഖ്യാനം കൃതം മുഖ്യതയ ശബ്ദേന്ദുശേഖരകാല അനുസാരേണ പാകദ്വാര ദ്രവ്യാന്തരം ജായതേ ഇതി അത്ര സിദ്ധാന്ത തൊണ്ടലേഷു സമവായ സംബന്ധേന ഓദനരൂപം ദ്രവ്യാന്തരം ജായതേ അന്യദ്രവ്യം ജായതേ ഇതി സിദ്ധാന്ത തണ്ടുല ഓദനാത് പൃഥക് വർത്തത ഇതി അംഗീകൃത്യ ഏവമുക്തം തണ്ടുല ഓദനയോർ ഭേദോ വർത്തത കസ്മാത് തത്ര തണ്ടുലേഷു സമവായ സംബന്ധേന ഓദനോ ജായത്തെ തസ്യ സമവായന നിഷ്പത്തി ഭൗതിയത തന്തുഷു പടോ ജായത്തെ ഏവമേവ ഭവതി വിക്ലിത്തിദ്വാര സമവായി കാരണം ഭവതി തണ്ടുല തണ്ടുലാനാം സമവായി കാരണത്വാ തത്ര സമവായേന ജാതം ഓദനം വിക്ലിത്തിദ്വാര അവയവേഷു അത്ര കാര്യം ജായതേ തണ്ടുല അവയവേഷു തണ്ടുല അവയവാനാം രൂപാന്തരമേവ ഭവതി അത്ര വിക്ലിപ്തി അതഃ അത്ര സമവായേന കാര്യം ജാതം ജലതാപനദ്വാരാ എത സർവം സംഭവതി ജലസ്യ താപനേന തത്ര തണ്ടുലേഷു പ്രസ്വേദനം ജാതം ജലതാപദ്വാരാ തണ്ടുലാനി തപ്താനി തണ്ടുലാഹ പുല്ലിംഗ ശബ്ദമുപയോഗിക്കുന്നു തണ്ടുലാ തപ്താ അധ തത്ര രൂപാന്തരത്വേന ഓദനം ജാതം അതാ സമവായ ഏവ വർത്തതേ തണ്ടുലേഷു ഓദനം അതാ സമവായേന ജാതം കിന്തു ഭേദോ വർത്തതേ ഏവ യഥാ തന്തുപടയോർ ഭേദ ഏവമേവ അത്രാപി ഭേദോ വർത്തതേ കിന്തു പരസ്പര സംബന്ധ അത്ര സമവായോ വർത്തത അതവുക്തം സമവായ സംബന്ധേന തണ്ടുലേഷു വർത്തതേ ഇതി സമവായ സംബന്ധേന തണ്ടുലേഷു ഓദനസ്യ ജാതത്വ അത്ര വർത്തതേ ഇത്യുക്തം ഓദനേതു ജന്യജനകഭാവേന വർത്തതേ. ഓദനേതു ജന്യജനകത്വ സംബന്ധേന തണ്ടുലാനാം വർത്തനം ഭവതി. തണ്ടുലൈഹി ഓദനം ജന്യം ഭവതി. അത തണ്ടുലാനം തത്ര ജന്യജനകത്വ സംബന്ധേന വർത്തതേ. യഥാ ഓദനം തണ്ടുലേ ഏവമേവ തണ്ടുലാനാം ഓദനേ വിസ്ഥിതി ഭവതി. ഏവഞ്ച തണ്ടുലേഹി പ്രകൃതിഭൂതൈ ഓദനം കരോതി ഇത്യർത്ഥ. ബാലമനോരമ കണ്ണ അനുസാരേണ തണ്ടുലൈഹി സമവായ കാരണരൂപൈഹി ഓദനം കരോതി ഇത്യർത്ഥ. ഓദനസ്യ സമവായ കാരണം തഥാ കരണമവി തണ്ടുലാനാം സിദ്ധം. അതോക്കം തണ്ടുലൈഹി പ്രകൃതിഭൂതൈ ഓദനം കരോതി ഇത്യർത്ഥ. അവയവശൈഥില്യദ്വാര പൂർവമുക്തം താപദ്വാര തണ്ടുലേഷു അവയവശിഥിലതായതൈരി. എത്ര അവയവശൈഥില്യം ഭവതി തസ്യ പരി മാണസ്യ ഭേദോപി ഭവേദേവ പരിമാണഭേദം. പരിമാണ ഭേദന രൂപഭേദം ജായതേ. രൂപഭേദേന നവീന ധർമ്മം ഉപജായതേ തത്ര. അതഃ അന്യസർവം സിദ്ധ്യതി. അന്യസർവം അത്ര പരിമാണഭേദമേവ. തണ്ടുലൈ പ്രകൃതിഭൂതൈ ഓദനം കരുതി തിരത. തണ്ടുല സമവായി കാരണികാം തസ്സമവേ തത് സമവേദാം ഓദനജനികാം നിക്ലിത്യം നിർവർത്തയതി തിരത. പാകദ്വാര പാചക വിക്ലിത്യം നിർവർത്തയതി ഇത്യർത്ഥ. കഥം തണ്ടുല സമവേതാം ഓദനജനികാം വിക്ലിത്യം. വിക്ലിത്യരിതി പാകസ്യ അർത്ഥ ഭവതി അത്ര. അതഃ തണ്ടുലസ്യ തണ്ടുലാനാം സമവായികാരണത്വത്ര ഉക്തം തത് സമവേതാം ഓദനജനികാം വിക്ലിത്യം. ജ്വലനദ്വാരാ തത്ര യാ വിക്ലിപ്തിഹി ജാത സ ഓദനജനികാ ഭവതി ഇത്യർത്ഥം. വിക്ലിപ്തിദ്വാരാ നാമ പാകക്രിയാദ്വാരാ തത്ര ഓദനം ജായതേ. അതഃ ഓദനജനികാം വിക്ലിപ്തിം നിർവർത്തയതി ഇത്യുക്തം. പാകദ്വാര പാചക അത്ര നിർവർത്തയതി ഇത്യനേന പ്രയോജകാർത്ഥത്വം ലഭ്യത. നിർവർത്തനം ഭവതി തം കരോതീതി നിർവർത്തയതി. അത്ര പ്രയോജക തത് പ്രയോജകോ ഹേതുസ്ഥ ഇത്തിനേന ഹേതുസജ്ഞായാം അത്ര ഹേതുകർത്താ ഭവതി അന്യഹ. നിജർത്ഥ അത്ര സിദ്ധ്യതി നിർവർത്തയതീത്യനേന. നത്തു അത്ര കേവലം പാകം കരോതീതി കിന്തു അത്ര പാകം കാരയതീത്യർത്ഥ സിദ്ധ്യതി. തത്ര വ്യാപാരഫലം വിക്ലിത്വം പ്രതി ജന്യതയാ ആശ്രയത്വോ ഓദന പ്രധാന കർമ്മ. അത്ര ഓദനസ്യ പ്രധാന കർമ്മത്വം. കസ്മാത് നതു കേവല കർത്തൃ ഈപ്സിതതമത്വാത് ഇതിന കിന്തു അത്ര വ്യാപാരസ്യ ഫലം പാകക്രിയാരൂപ പാചകവ്യാപാരസ്യ ഫലം ഭവതി വിക്ലിത്തിഹ തസ്യ വിക്ലിത്തേ ആശ്രയത്വാദ് ഓദനസ്യ അത്ര മുഖ്യകർമ്മത്വം. ഇതി വ്യാപാരസ്യ ആശ്രയത്വാദ് വിക്ലിത്തിരൂപ പാചകകൃത വ്യാപാരസ്യ ജനകത്വേന ആശ്രയത്വാദ് സമവായി കാരണത്വേന ആശ്രയത്വാദ് ഓദനസി അത്ര മുഖ്യം കർമ്മ. ഇത് ഏത് സർവം വ്യാഖ്യാനാനുസാരേണ ഭവതി നിർവർത്തയതി എന്ന് വെച്ചാൽ അതിനെ ഉണ്ടാക്കുന്നു എന്നർത്ഥം, സാധിപ്പിക്കുന്നു എന്നർത്ഥം. വിക്ലിത്തിം പ്രതി ജന്യതയാശ്രയത്വ ജന്യത്വേന പുറമുക്തം വിക്ലിത്തിം ഓദനജനികാം വിക്ലിത്തിം ഇതി പൂർവമുക്തം. തസ്യാഹ ജന്യത്വേന ആശ്രയത്വം ഭവതി ഓദനം. ഓദനജനികാം വിക്ലിത്തി ഇത്യുക്തം. ഓദനജനികാം ഇത്യുക്തി ഓദനം വ്യാപാരേണൈവ സിദ്ധ്യതി. ഓദനം വ്യാപാരം വിനാ ന സിദ്ധ്യതി. അത്ര ഓദനസ്യ ജനിക ഭവതി വിക്ലിത്തി മൃദുവിശദത്വാദി രൂപ വിക്ലിത്തി തസ്യ ആശ്രയോ ഭവതി ഓദന. കഥം ആശ്രയോ ഭവതി ജന്യത്വേന. അതഃ ഓദനസ്യ മുഖ്യകർമ്മത്വം ഇതി വ്യാഖ്യാതം. തത്ര ഓദനജനികാം വിക്ലിത്തിം പ്രതി സമവായിത്വേന ആധാരത്വാത് തണ്ടുലാനാം ഗുണകർമ്മത്വം ഇതി തദ്വിവക്ഷായാം തിരിയ. അത്ര ബാലമനോരമാകാരേണ തണ്ടുലാനാം കരണത്വം നാം കിന്തു തണ്ടുലാനാം ആധാരത്വം ആധാരത്വേ സപ്തമ്യ ഭവിതവ്യം കിന്തു അത്ര ആധാരത്വസ്യ അവിവക്ഷായാം അത്ര തസ്ഥാനേ കർമ്മത്വവിവക്ഷായാം ദ്വിതീയ. അതുക്തം താദൃശ ഓദനജനികാം വിക്ലിത്തിം പ്രതി വിക്ലിത്തിദ്വാരാ അത്ര ഓദനോ ജായതേ. അത വിക്ലിപ്തേ സംവായുത്വേന ആധാരോ ഭവതി ഓദന തണ്ടുല തണ്ടുല ഏവം തണ്ടുലാനാം ആധാരത്വ അപേക്ഷായാം ഗുണകർമ്മത്വം തണ്ടുലാനാം ഗുണകർമ്മത്വമിതി ആധാരത്വ തസ്യ അപേക്ഷായാം തണ്ടുലാനാം തദ് ഗുണകർമ്മത്വമിതി ഗുണകർമ്മത്വ കർമ്മത്വപേക്ഷായാം ദ്വിതീയ തണ്ടുല സംബന്ധിനി ഓദനജനികം വിക്ലിത്തിം നിലയതീത് പ്രാചീനാഹ തത്ര തണ്ടുല സംബന്ധി വിക്ലിത്തി ഇത്യേവ ഉക്തം. അത് തണ്ടുലസ്യ കരണത്വവിവക്ഷാമയാമപി തണ്ടുല സംബന്ധം ഭവത്യേവ കിന്തു ബാലമനോരമാകാരാനുസാരേണ അത്ര നവ്യ വൈയാകരണാനുസാരേണ അത്ര തണ്ടുലാനാം ആധാരത്വേ ഏതസർവം സിദ്ധ്യതി ഏവമപി ആധാരത്വസ്യ അപേക്ഷായാം കർമ്മത്വപേക്ഷായാം തണ്ടുലാൻ ഓദനം ഭവതി. ഇയം പ്രക്രിയ ന്യായമത അവലംബിനീ ഭവതി. ഏത് സംവായദ്വാരാ ജന്യജനകത്വാദികം നൈയായിക പ്രക്രിയയവ അത ന്യായമതം അവലംബ്യ അത്ര വ്യാഖ്യാനം കൃതം. അതേവ അത്ര ആധാരത്വ അവിവക്ഷായാം കർമ്മത്വം ഇത്യുക്തം. പൂർവത്ര കേവലം വൈയാകരണ മതാനുസാരേണേവ വ്യക്തം, അത്ര ന്യായമത നിവേശനം ന കൃതം പൂർവത്ര. അത്ര ന്യായമതം അവലംബ്യ വ്യാഖ്യാനേ കൃതേ തണ്ടുലസ്യ തണ്ടുലാന ആധാരത്വം സിദ്ധം. അയമേവ അനയോർ ഭേദ നവ്യവൈയാകരണാനാം വ്യാകരണേ ഇവ ന്യായ തത്വേപി ശ്രദ്ധ വർത്തതേ. അത തദനുസരതി അത്ര വ്യാഖ്യാനം കൊടുക്കണം.